ഈശ്വരന്റെ ഉപാധിയല്ല അത് സർവശ്രേഷ്ഠമാണ്. കൊണ്ടാണ് ഈശ്വരൻ ആരാധ്യനായിരിക്കുന്നത്. ജീവൻ ജീവൻ ഈശ്വരനെ ആരാധിക്കുന്നു. അപ്പോ അത് ആ ഉപാധി മായ തന്നെ. പക്ഷെ അതിനൊരുപാട് മഹത്വമുണ്ട്. അത് ജീവോപാധി പോലെ അല്ല. ഇപ്പോൾ ജീവന്റെ ചിതാത്മാവിന്റെ അംഗമാണ്, സൂക്ഷ്മ അംഗം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു അംഗത്തെ സൃഷ്ടിച്ചത് ആരെന്ന് പറഞ്ഞു? ഇവിടെ ആരെന്നാ പറഞ്ഞത്? പരാമായ മായാണ് സൃഷ്ടിച്ചത്, പരാമായ. അപ്പോ അതിനെ പരാ എന്ന് പറഞ്ഞു. പരാ എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ദിവ്യമായ ഒന്നാണ്. പരാമായ സാധാരണ സൃഷ്ടിക്കുന്നതിനുള്ള സാമർഥ്യം വേണ്ടേ? ജീവന് കഴിയാത്ത കാര്യമുണ്ട്. ഇവർ ജീവന് തന്റെ ഈ സൂക്ഷ്മ അംഗങ്ങളെയൊക്കെ സൃഷ്ടിക്കുക, പ്രാണനും മനസ്സിനും. അതൊന്നും ജീവന് സാധിക്കുന്ന. അപ്പം ശ്രേഷ്ഠമായ പരയായ ഒരു മായയാണ് അതിനെ സൃഷ്ടിച്ചത്. ഇത്രയും സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ശേഷിയുള്ളത് അത് തന്നെയാണ് ഈശ്വരന്റെ ഉപാധി എന്ന് പറയുന്നത്. അതേ സാധനം തന്നെ ജീവനിലേക്ക് വരുമ്പോൾ അത് അതിനാ വിദ്യ എന്ന് പറയും. അജ്ഞാന സംശയ വിപര്യം ഒക്കെ ആയിരിക്കും. അതെവിടെ ഇരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് അതിന്റെ മഹത്വം. കാരണം പറയുന്നത് ഇതെല്ലാം ത്രിഗുണങ്ങളാണ്. ഈ മഹത്വത്തിൽ മാറ്റം വരുന്ന എന്തുകൊണ്ടത്? എല്ലാം പ്രകൃതിയാണ്. മാറ്റം വരുന്ന എന്തുകൊണ്ട്? സത്വം രജസ് തമസ് ഇതിന്റെയൊക്കെ ഏറ്റക്കുറച്ച്. ഇപ്പൊ ഉപാധികളുടെ ഇത്രയും വ്യത്യാസമുള്ളൂ. ഈശ്വരന്റെ ഉപാധി കൂടുതൽ സാത്യമായി. ജീവന്റെ ഉപാധി എന്ന് പറയുന്നപ്പോഴും താമസമായി. ഇതാ എന്നാൽ അല്പസ്വല്പമൊക്കെ മറ്റത് കടന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുഖ്യമായ രീതിയിൽ പറഞ്ഞാൽ ഈശ്വരന്റെ ഉപാധി അങ്ങേറ്റം സാത്യവും ജീവന്റെ ഉപാധി താമസം. അതിൽ തന്നെ ജീവന്മാരുടെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. ചിലർക്ക് സത്വം കുറച്ച് കൂടിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും, ചിലർക്ക് രജസ് കൂടിയിരിക്കും കുറഞ്ഞിരിക്കും, ഇതൊക്കെ വരാം. പക്ഷെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് താമസം? അതിന് ഉദാഹരണം പറയും. അപ്പൊ ഈ കപ്പാണ് ജീവന്റെ ഉപാധിയെങ്കിൽ ഈ ഹാളിന്റെ ചുമരും ചുമരുകൾ പോലെയാണ് ഈശ്വരന്റെ ഉപാധി. വ്യത്യാസം. ഈ കപ്പിന്റെ അകത്ത് ആകാശമുണ്ടെന്ന് പറയുന്നു. ശരിക്കും അകത്തല്ല ആകാശം എന്നാണ് നമ്മൾ പറയുന്നതാണ്. അകത്തും പുറത്തും എല്ലാം ആകാശമാണ്. ഈ കപ്പിന്റെ ഓരോ ഈ സ്റ്റീലിന്റെ ഓരോ ആറ്റത്തിനിടയ്ക്കും ആകാശമാണ്. ഇനി വിശാലമായ ആകാശം, ഒരു ഫുട്ബോൾ കോർട്ടിന്റെ അത്രയുള്ള ആകാശം നമ്മൾക്കത് അനുഭവപ്പെടുന്നില്ല തന്നെയാണ്. അങ്ങനെയാണ് ആകാശം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. ഈ കപ്പെന്ന് പറയുന്നത് ജീവന്റെ ഉപാധിയാണ്. ഈ ചുമരുകളാണ് എന്ത് അതുപോലെയാണ്. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അത്രയും വിശാലമാണ്. ഈശ്വരോപാധി അകത്തുള്ള ആകാശം എന്ന് വെച്ചാൽ ഈ കാളിനകത്തുള്ള ആകാശം വളരെ വിപുലമാണ്. ഈ ആകാശത്തിനകത്താണ് ഈ ചെറിയ ചെറിയ ഇവിടെ ഒരു 1000 കപ്പുണ്ടെങ്കിൽ ആ കപ്പിലെ ആകാശങ്ങളുടെ എവിടെയായിരിക്കും? ഈ കാളിലെ ആകാശത്തിന്റെ അകത്തായിരിക്കും. അതുകൊണ്ടാണല്ല ഈശ്വര അധീനമെന്ന് പറയുന്നത്. ഈശ്വരന്റെ കൺട്രോളിലാണ്. ഈ ചെറിയ കപ്പിലെ ആകാശം എന്ത് ചെയ്യുന്നു? ഈ വലിയ ആകാശത്തെ സ്തുതിക്കുന്നു, അതിന് കീഴടങ്ങി ഇരിക്കാനേ പറ്റും. എന്നാൽ തത്വത്തിൽ ഇവിടെ വ്യത്യാസമുണ്ട്. തത്വത്തിൽ അതും ആകാശം തന്നെ, ഇതും ആകാശം തന്നെ. ഇതാണ് രണ്ടുമുള്ള യുക്തി കൊണ്ട് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ തത്വചിന്തയിൽ അദ്വൈതികൾ യുക്തിയിലൂടെ പറയുന്ന അതാണ് നമുക്ക് കുറച്ച് മനസ്സിലാക്കത്തക്ക രീതി. അപ്പോ ഈ കപ്പ് പോലെ അല്ല ഈ ചുമരം, അതിനെക്കാളും എത്ര ബലമുള്ളതാണ്, എത്ര വലുതാണ്. അപ്പൊ അതുപോലെയാണ് ഈശ്വരന്റെ ഈ ഇവിടെ പറഞ്ഞ പരാമായ എന്ന് പറയുന്നത്. വളരെ വിശേഷമാണ്. അതുകൊണ്ട് ആ മായ പരാമായ എന്ത് ചെയ്യുന്നു, സൂക്ഷ്മഭൂതങ്ങളെ സൃഷ്ടിക്കുന്നു, അതിനെ കൂട്ടിച്ചേർക്കുന്നു. കൂട്ടിച്ചേർത്ത് ആ ഈശ്വരനെ അത് സൃഷ്ടിക്കാൻ പറ്റും, ജീവൻ സൃഷ്ടിക്കാൻ പറ്റില്ല. ജീവന് പിന്നെ എന്താണ് ഇതിൽ കഴിയുന്നത്? ഈ സൂക്ഷ്മ ശരീരത്തിൽ ജീവന്റെ സൃഷ്ടി എന്താണ്? എന്താണ് ഇത് ചെയ്യുന്നത്? ജീവൻ എന്റെ സംസ്കാരങ്ങളെ കൂട്ടിച്ചേർക്കും. ആ സംസ്കാരങ്ങളാണ് പാപമെന്നും പുണ്യമെന്നും പറയുന്നത്. നല്ല ചിന്തയും നല്ല വാക്കും നല്ല പ്രവൃത്തിയും കൊണ്ട് ഈ സൂക്ഷ്മ ശരീരത്തിൽ എന്ത് ചെയ്യും? ജീവൻ പുണ്യത്തെ ഉണ്ടാക്കും. ചീത്ത വാക്കും ചീത്ത ചിന്തയും ചീത്ത പ്രവൃത്തിയും കൊണ്ട് എന്ത് ചെയ്യും? ഈ സൂക്ഷ്മ ശരീരത്തിൽ പാപത്തെ കൂട്ടി. ഇപ്പൊ ചാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈശ്വര സർവജ്ഞനാണ്, ഈശ്വരൻ അവിടെ ഇരുന്നുകൊണ്ട് നോക്കും, തൂക്കി നോക്കും. എവന്റെ ഈ സൂക്ഷ്മ ശരീരത്തിൽ പാപത്തിനാണോ വെയിറ്റ് കൂടേണ്ടത്, പുണ്യത്തിനാണോ? അതനുസരിച്ച് എന്ത് ചെയ്യും? ഈശ്വരനൂടെ ഒരുപാട് ഇവന് ജനിക്കാനുള്ള യോനികളെ, ഉറവിടങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. എവിടുന്നാണ് ഇവൻ ജനിച്ചു വരേണ്ടത് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മനുഷ്യരിലായിരിക്കും, മൃഗങ്ങളായിരിക്കും, സസ്യങ്ങളിലായിരിക്കും, പരലോകത്തായിരിക്കും. ഈശ്വരൻ അങ്ങോട്ട് തട്ടിവിടും. അതാണ് സംസ്കാരം ഗതിയെ നിർണയിക്കുന്നു എന്ന് പറയുന്നത്. മരണശേഷം പുണ്യം കൂടുതലുണ്ടെങ്കിൽ അവന് കിട്ടുന്ന എന്തായിരിക്കും? ആ പുണ്യത്തിന്റെ ഫലമായ സുഖത്തെ അനുഭവിക്കുന്നതിനുള്ള ജന്മസ്ഥാനങ്ങളായിരിക്കും. പാപമാണ് കൂടുതലുണ്ടെങ്കിലോ ആ പാപത്തിന്റെ ഫലമായ ദുഃഖത്തെ അനുഭവിക്കുന്നതിനുള്ള ജന്മസ്ഥാനങ്ങളായിരിക്കും കിട്ടുന്നത്. ഇതാണ് പഴയകാലത്ത് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ മനുഷ്യരായി വന്ന് ജനിച്ചു, അത് ഈശ്വരൻ കാണിച്ചു തന്ന വഴിയാണ് ഇവിടെ വന്ന് ജനിക്കുക. എന്തുകൊണ്ട്? പാപവും പുണ്യവും ഇവിടെ മിശ്രമായിരിക്കുന്നു. ഇനി പഴയ സിദ്ധാന്തം അനുസരിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പുണ്യം വളരെയധികം കൂടിയിരുന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ മനുഷ്യരായി ജനിക്കുമ്പോൾ തന്നെ പുണ്യം കൂടിയിരുന്ന ബ്രാഹ്മണ കുലത്തിൽ ജനിക്കും. പുണ്യം കുറച്ചുകൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ ക്ഷത്രിയ കുലത്തിൽ, അതിനും കുറഞ്ഞു കഴിഞ്ഞാൽ വൈശ്യ, അതിനും കുറഞ്ഞു കഴിഞ്ഞാൽ അതിനും കുറഞ്ഞു കഴിഞ്ഞാൽ അതിലും കുറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളായിട്ട് ജനിക്കും. സ്ത്രീക്കും പാപം കൂടിയതാണ്. സ്ത്രീയോ വൈശ്യ സ്ഥതാ ശൂദ്ര എന്നാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. കേട്ടിട്ടില്ലേ ഭഗവാന്റെ ഉപദേശത്തിൽ ഗീതയിൽ ലേപിച്ച് പാപയോനയാണ്. പാപം കൊണ്ട് ജനിക്കേണ്ടവരാണ് അവര്, സ്ത്രീകള് വ്യക്തമായി പറഞ്ഞു, ഒളിച്ചും തെളിച്ചൊന്നും. അങ്ങനെയാണ് പഴയ സിദ്ധാന്തം പോകുന്നത്. പാപം കൊണ്ടാണ് അങ്ങനെയുള്ള ജന്മങ്ങൾ എന്നാണ് പറയുന്നത്. പാപം കൊണ്ട് ജനിച്ചത് കൊണ്ട് ഇപ്പൊ നിങ്ങൾ കുറെ എന്താണ് സ്ത്രീകളും ശൂദ്രന്മാരും ചണ്ടാളന്മാരും കുറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ആരും പഠിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലം. അപ്പൊ ഇതിനി എന്താണ് പരിഹാരം? എന്തായാലും പൂർവ്വജന്മത്തിൽ പാപം ചെയ്തു, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ജനിച്ചു, കഷ്ടപ്പാട്. അപ്പൊ ഇനി എന്താന്നുള്ള കർമ്മം? എന്താ പറഞ്ഞിരിക്കുന്നു? അത് അങ്ങനെ വന്നാ ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് ജാതിയിലാണോ ജനിച്ചിരിക്കുന്ന, ഇപ്പൊ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്, അതിന് മേൽ ജാതിക്കാർ എന്ത് ചെയ്യണം? അവരെ സേവിക്കണം. അതാണ് അവരുടെ ധർമ്മം. അതിൽ നിന്നാണ് പുണ്യം ഉണ്ടാകുന്നത്. ഏറ്റവും മേളിലുള്ളതിനെ സേവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പുണ്യം. ഏറ്റവും മേളിൽ ആരാണ്? അവരാണ് സേവിക്കണമെങ്കിൽ പിന്നെ പുണ്യത്തിന്റെ പൊടി പോലും വരും. ഇപ്പോ ശൂദ്രനായി ജനിച്ചാലും 6-7 ജന്മം നിരന്തരം ബ്രാഹ്മണനെ സേവിച്ചുകൊണ്ടിരുന്ന അവൻ എന്താവും? ബ്രാഹ്മണ മനുസ്മൃതി പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കഷ്ടപ്പെട്ടാലും എന്താണ് നിങ്ങളത്? പിന്നെ ദുഃഖിക്കേണ്ടതായിരിക്കുന്നു. നല്ല ഭാവിയെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കുക, ഇതാണ് ഈ പുനർജന്മ സിദ്ധാന്തത്തിന്റെ വലിയ അപകടം. പുനർജന്മ സിദ്ധാന്തം പറയുന്ന ഒരു നിരുപദ്രവകരമായ ഒരു കാര്യമാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഓരോ സ്ഥലത്ത് ആൾക്കാർ പറയുന്നത് ഞാൻ നിരീശ്വരവാദിയാണ്. ഇങ്ങനെ പറയുമ്പോ എന്നെ നിരീശ്വരവാദി എന്നാണ്? നിങ്ങളും ചിലപ്പം പറഞ്ഞു തരും. ഇതൊക്കെ ശാസ്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ്, മനസ്സിലാ വ്യക്തമായിട്ട്. അതിന് ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ടൊന്നും പറയുന്നു. ശുചീനാം ശ്രീമദാംഗേഹെ യോഗഭ്രഷ്ടോ വിജായത എന്നൊക്കെ പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്തിരിച്ച അടുത്ത് നല്ല ജാതിയിൽ ജനിക്കാമെന്നാ പറയുന്നത്. അപ്പോ ഈ ജാതികളിൽ തന്നെ എന്താണ് നല്ല ജാതിയും ചീത്ത ജാതിയും? ഇന്ന് ഇപ്പോ ആരെങ്കിലും കഷ്ടപ്പാട് അനുഭവപ്പെടുന്നുണ്ട്, അതിന്റെ കാരണം ഒരു ചീത്ത ജാതി ജനിച്ചതുകൊണ്ടും അതിന് കാരണം എന്താണ്? പൂർവ്വജന്മത്തിൽ ചീത്ത പ്രവൃത്തി ചെയ്തുകൊണ്ടും. അപ്പൊ അപ്പൊ ഈശ്വരന്റെ സൃഷ്ടി എന്ന് പറയുന്ന ഒരു ഭാഗത്ത്, അപ്പൊ ഈശ്വരന്റെ സൃഷ്ടിയിൽ പറയുന്ന ഒരു കാര്യം, ഈശ്വരനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, സ്തുതി സൂക്ഷ്മ സൃഷ്ടിച്ചത്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, ഈശ്വര സർവജ്ഞനാണ്, സർവശക്തനാണ്, പരമകാരുണികനാണ്. ഈശ്വരന് തന്റെ സൃഷ്ടിയോട് എല്ലാത്തിനോടും ഒരേ മനോഭാവമായിരിക്കും അല്ലേ? ഇവിടെ ചിലർ ജനിക്കുമ്പോഴേ കഷ്ടപ്പെടുന്നു, ചിലർ ജനിക്കുമ്പോഴേ ശ്രമിക്കുന്നു. പിന്നെ ഈ ജീവിതത്തിന്റെ ഇടയ്ക്ക് വെച്ച് എന്ത് സംഭവിക്കും? താൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടാം, ചെയ്ത തെറ്റിന് ശിക്ഷ വാങ്ങാതിരിക്കാം, പിന്നെ ഒരു കാരണവുമില്ലാതെ താൻ പീഡിപ്പിക്കപ്പെടാം, അതിന്റെ പേരിൽ ദുഃഖം അനുഭവിക്കുക. ഇതിനൊക്കെ എന്താ ഒരു വ്യവസ്ഥ? അപ്പൊ അനു ഈശ്വരൻ അങ്ങനെ ദയയും കാരുണ്യം ഉള്ളവനാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ ഈ ഇത്രയും അസമത്വം നിൽക്കും? പഴയ കാലത്ത് കൂടുതലായിരുന്നു, ഇപ്പോഴാണ് അതൊക്കെ മാറി വരുന്നത്. പഴയകാലത്ത് ഈ അസമത്വങ്ങളെ ഈശ്വര സൃഷ്ടി എന്ന് പറയുന്നവർക്ക് അതിനെ ന്യായീകരിക്കുകയും വേണം. എന്തുകൊണ്ട് സംഭവിച്ചു? അവർ പറയുന്ന എന്താണ്? ഈശ്വര സൃഷ്ടിക്കുന്നുണ്ട്, ആ സൃഷ്ടി സാപേക്ഷമാണ്. സാപേക്ഷം എന്ന് വെച്ചാൽ പ്രാണികളുടെ കർമ്മത്തെ നോക്കിയിട്ടാണ് സൃഷ്ടിക്കുന്നത്. ഒരാളെ അടുത്ത ജന്മം കൊടുക്കുന്ന അയാളുടെ പുണ്യത്തെയും പാപത്തെയും നോക്കിയിട്ടാണ്. ഈശ്വരൻ കാരുണ്യമില്ലാത്തതുകൊണ്ടല്ല. നിങ്ങൾക്ക് പുണ്യമുണ്ടെങ്കിലേ ഈശ്വരൻ എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് നല്ല ജന്മം തരാൻ പറ്റും. അന്ന് നല്ല ജന്മം എന്ന് വെച്ചാൽ ഉയർന്ന ജാതിയിലുള്ള ജന്മം. നിങ്ങളുടെ പാപമാണ് ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് താഴ്ന്ന ജാതിയിലുള്ള ജന്മം തരും. അത് ഈശ്വരന്റെ കുറ്റമല്ല, പിന്നെയോ ഈശ്വരന് സൃഷ്ടി സാപേക്ഷമായി ചെയ്യാൻ പറ്റും. അപ്പോ മനുഷ്യരിൽ അതുകൊണ്ടാണ് ഈ അസമത്വങ്ങൾ കാണുന്നത്. സുഖദുഃഖങ്ങളൊന്നും യാതൊരു നിയമവും ഇല്ലാതെ മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോ അതിന് ഈശ്വരൻ കാരണികനാണ്. പക്ഷെ ഈശ്വരനും ഒരു നിയമത്തെ അനുസരിച്ച് പറ്റും. അതാണ് സാപേക്ഷമായ സൃഷ്ടി. അതുകൊണ്ട് ഒരിക്കലും എന്താണ് ഈശ്വരനെ കുറ്റം പറയാൻ പറ്റില്ല. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറയുക. ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മമാണ് അതിന് ഉത്തരവാദി. അതിനൊരു ഉദാഹരണം പറയും. ഇപ്പം മഴ പെയ്യുന്നു അല്ലേ, ആപ്പിളിന്റെ ചുവട്ടിലും മഴ പെയ്യും, കാഞ്ഞന മരത്തിന്റെ ചുവട്ടിലും മഴ പെയ്യും. ആപ്പിളിൽ നിന്ന് എന്ത് വരും? മധുരമുള്ള കാഞ്ഞനത്തിൽ നിന്നോ കയ്പുള്ള മഴയ്ക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ലല്ലോ. ഏതിന് വ്യക്തിയുണ്ട്? മഴയ്ക്ക് അതിന് ഉത്തരവാദിത്വമില്ല. അതുപോലെയാണ് ഈശ്വരൻ സൃഷ്ടിക്കുന്നത്. അപ്പോ കാഞ്ഞിരം മരത്തിൽ നിന്ന് എന്തുകൊണ്ട് കയ്പ് വരുന്നു? അതിന്റെ വിത്ത് അങ്ങനെ വരുന്നു. വിത്ത് വൃക്ഷം ഫലം, വിത്തിനനുസരിച്ച് വൃക്ഷം, വൃക്ഷത്തിനനുസരിച്ച് ഫലം. ആപ്പിളിൽ നിന്നുകൊണ്ട് മധുരം കിട്ടുന്നു, അതിന്റെ വിത്ത് അങ്ങനെ വരുന്നു. വിത്തിനനുസരിച്ച് വൃക്ഷം, വൃക്ഷത്തിനനുസരിച്ച് ഫലം. അതുപോലെ എന്താണോ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കാരണം നിങ്ങളുടെ ജാതിയാണ്. ഇതാണ് പഴയ കാലത്ത് പറഞ്ഞു. ജാതി മോശമായതുകൊണ്ടാണ് എന്ത് പറ്റിയത്? ദുഃഖിക്കേണ്ടി വന്നു. ഈശ്വരനതിന് എന്താണോ ഈശ്വരനതിന് ഒന്നും പഠിച്ചിട്ടില്ല. വളരെ വ്യക്തമായി നമ്മുടെ പുരാണങ്ങളിലെ സ്മൃതികളിലും എല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. ഇതിനെ ചോദ്യം ചെയ്യുന്ന ഭാഗങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ അത് വളരെ ദുർബലമാണ്. അത്തരം വാദങ്ങൾക്കൊന്നും വലിയ ആയുസുണ്ടായിട്ടില്ല. ചിലർക്ക് ഇത് ചോദ്യം ചെയ്തിട്ടുണ്ട്, നമ്മുടെ തന്നെ പുരാണങ്ങൾക്ക് ഇതെന്താണ്, ഇതൊരു അന്യായമാണെന്തോ, ഇത് നിങ്ങൾ നടപ്പിലാക്കി വെച്ചിരിക്കുന്ന ഒരു ചൂഷണ വ്യവസ്ഥയെ ന്യായീകരിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു യുക്തിയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ പഴയകാലത്ത് അത്തരം യുക്തികൾക്കൊന്നും നിലനിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ തള്ളിക്കളഞ്ഞു. കാരണം ആർക്കാണോ ബലമുള്ളത് അവരുടെ യുക്തികൾക്ക് ബലം കാണും. അപ്പം മനുഷ്യൻ ഈ ഇതെല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണെങ്കിലും മനുഷ്യൻ കഷ്ടപ്പാടുകൾ അനുസരിക്കുന്നത് അവന്റെ കർമ്മം കൊണ്ടാണ്. അപ്പോ ഈ കർമ്മം എവിടെ നിന്ന് വന്ന്? പൂർവ്വജന്മത്തിൽ. പൂർവ്വജന്മത്തിൽ അവനെങ്ങനെ, അവനതെവിടുന്ന് പൂർവ്വജന്മത്തിൽ എങ്ങനെ സംഭവിച്ചു സുഖം? അതാന്റെ പൂർവ്വജന്മത്തിൽ കർമ്മം, അതാന്റെ പൂർവ്വജന്മത്തിൽ. അങ്ങനെ അങ്ങനെ പോയാൽ എന്താവും? ഇത് അനാദിയാണ്, ഇത് അനാദിയായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ നിങ്ങളിങ്ങനെ പുറയിലോട്ട് പോയി പോയി ചിന്തിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. ഇത് അനാദി എന്ന് പറയുന്നതാണ് നമ്മുടെ സിദ്ധാന്തം. ആ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചേ പറ്റും, പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അനാദി എന്നാൽ ശരിക്കും അവർക്ക് അറിയത്തില്ല. ഈ പറയുന്ന ഈ കർമ്മ സിദ്ധാന്തം ഒരിക്കലും നിലനിൽക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. യുക്തിയിലത് നിലനിൽക്കില്ല. പക്ഷെ യുക്തിയിലും നിലനിൽക്കില്ല എന്ന് സ്വയം സമ്മതിക്കാൻ വയ്യാത്തതുകൊണ്ട് എന്ത് പറയും? ഇത് അനാദിയാണെന്ന്. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്നിട്ട് നിങ്ങൾക്ക് പറയേണ്ടി വരും, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈ ജന്മം എന്തുകൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നു. കഴിഞ്ഞ ജന്മത്തെ കർമ്മം, അപ്പൊ കഴിഞ്ഞ ജന്മത്തെ എന്തുകൊണ്ട് കഷ്ടപ്പാട്? അത് മുമ്പലത്തെ കർമ്മം. പക്ഷെ ഇതെവിടെയെങ്കിലും തുടങ്ങും, അത് തുടങ്ങാൻ അറിയത്തില്ല. അതുകൊണ്ട് എന്ത് പറയും? ജന്മത്തെ സ്വീകരിച്ച ഈ സാമൂഹ്യ അനീതികളെല്ലാം ന്യായീകരിക്കുക. എല്ലാ സാമൂഹ്യ അനീതികളെയും തിന്മകളെയും ഇതിന്റെ പേരിൽ സാധൂകരിക്കാൻ പറ്റും. അപ്പോൾ അതൊരു നിയമമായി കഴിഞ്ഞാൽ എല്ലാവരും അനുസരിച്ച് പറ്റും. ഇപ്പം നമ്മൾക്ക് ഒരു ഭരണഘടനയുണ്ട്, അതൊരു നിയമമാണ്. നിയമമായി അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്ത് ചെയ്യണം? അതിനനുസരിച്ചേ പറ്റും. അപ്പോൾ ഈ പുനർജന്മം അതിലൂടെ ഉണ്ടാകുന്ന ഈ സംവിധാനങ്ങളെല്ലാം നിയമമാണെന്ന് വന്നു കഴിഞ്ഞാൽ, നിയമം എന്ന് വെച്ചാൽ എഴുതി വെച്ചിരിക്കുന്നതാണ്, ആരെങ്കിലും പറഞ്ഞതല്ല, എല്ലാവരും അതനുസരിച്ചേ പറ്റും. അനുസരിച്ച് പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റും, നിങ്ങൾ അതിന് വിധേയമായി ജീവിക്കുക. അപ്പൊ നമ്മള് ഇവിടെ ഈ ഹിന്ദുക്കൾ ഇതൊക്കെ ഇങ്ങനെ ഒരു തരത്തിൽ ഒക്കെ സമന്വയിക്കും. അപ്പൊ ഇവിടെ ഒരു കരുണാമയനായ ഈശ്വരൻ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, പ്രാണികളുടെ കർമ്മം കൊണ്ട് ഈശ്വരന് രക്ഷപ്പെടാം. ഈശ്വരന് കുറ്റമൊന്നുമില്ല, കുറ്റമൊക്കെ ആരുടെ പേരിലൊന്നും ആരുടെ പേരിലാ കുറ്റം വന്നു? ജീവന്മാർ. ഈശ്വരനോട് കുറ്റകാരണം. പക്ഷെ ക്രിസ്തു മതത്തിനും മറ്റും അങ്ങനെ അവിടെ ഇതുപോലെയുള്ള പുനർജന്മം അംഗീകരിക്കുന്നു. അപ്പൊ സമൂഹത്തിലെ അനീതിയോ ഈ തരത്തിൽ അവർക്ക് എന്താണ് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതായത് ചാൾസ് ഡാർവിൻ പുള്ളിയാണ് എന്ത് കണ്ടുപിടിച്ചത്? ജീവപരിണാമ സിദ്ധാന്തം. പുള്ളിയൊരു കടുത്ത ഈശ്വര വിശ്വാസിയായിരുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യ അതിലും കടുത്ത ഈ ഭക്തി കൂടി കൂടി വട്ടാവുന്നു. അതുപോലെ ഈ വട്ടുകൂടി ഭക്തിയാവും, ഭക്തി കൂടി വട്ടുമാകും, രണ്ടും ആവും. അങ്ങനെ ആയ ഒരാളാണ്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയേ പറ്റും, ഇദ്ദേഹം വീട്ടിലിരിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയായിരുന്നു എന്ന് ആ കഥയിൽ പറഞ്ഞു. കഥയുടെ ചരിത്രമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജോലി എന്താണ്? എപ്പോഴും പ്രകൃതിയെ നിരീക്ഷിക്കുക. തന്റെ ഈശ്വര വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആള് ആദ്യം ഈ പ്രകൃതിയെ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. അപ്പോ ഈശ്വര വിശ്വാസത്തെ ന്യായീകരിക്കാൻ പറ്റും. പക്ഷെ പ്രകൃതി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലായി ഒരിക്കലും അങ്ങനെ കരുണാമയനായ ഒരു ഈശ്വരനെ സ്വീകരിക്കാൻ കഴിയത്തില്ല. അത് പ്രാണികളെ നിരീക്ഷിച്ചപ്പോഴാണ്. പ്രാണികളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, നമ്മൾ കടന്നൽ എന്ന് പറയുന്നുണ്ടല്ലോ. കടന്നൽ മാത്രമല്ല, കടന്നൽ വേട്ടാണ് വാസ്പ എന്ന് പറയുന്ന വിഷയം. ഇതിന്റെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നിരീക്ഷിച്ചപ്പോൾ കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് പിന്നെ യൂട്യൂബിൽ അടിച്ചു കേൾക്കണം, ഒരുപാട് നൂറുകണക്കിന് വീഡിയോകളൊക്കെ പലതരത്തിലുള്ള. ഇവൻ വെച്ചാൽ ഭയങ്കര ഒരു ദുഷ്ടനും ക്രൂരനും മഹാപാവിയാണ് ആര്? ഈ കടന്നൽ. കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇലയൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന പുഴുണ്ടല്ലോ. യവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, യവന്റെ ആ ജീവി പെൺജീവി ഇത് മുട്ടയിടാറാകുമ്പോൾ ഇതെന്താ ചെയ്യ, പല പരിപാടികളുണ്ടത്. ഞാനൊരു 10-20 വീഡിയോ കണ്ടിട്ടുണ്ട്, പലതിനും പല രീതിയിലാണ്. യവൻ ചെന്നിട്ട് എന്ത് ചെയ്യും? ഈ ജീവനുള്ള പുഴുവിന്റെ പുറത്ത് ഒരു ഇഞ്ചക്ഷൻ എടുക്കും, ഇല തിന്നുകൊണ്ടിരിക്കുന്നു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് എന്റെ മുട്ട എന്ത് ചെയ്യും? അതിന്റെ അകത്തോട്ടങ്ങ്. ഈ പുഴുവത് തിന്നുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ഇല തിന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന വരും, നിങ്ങളൊന്ന് പുളയൊക്കെ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? ഈ മുട്ട അകത്ത് പോയി വിരികയാണ്, വളർന്ന്. എന്നിട്ട് ഒരു പുഴുവിൽ നിന്ന് ഒരു 50 പുഴു പുറത്തു വരും. ഇതിന്റെ വയറ് അവിടെ ഇവിടെയൊക്കെ കീറി പിളർന്ന് ഇങ്ങോട്ട് പുറത്തു വരും. അപ്പൊ പുറത്തു വരുമ്പോ ഇതിന് സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. ചിലതിലിങ്ങനെയാണ്, ചില വേട്ടാളന്മാരങ്ങനെയല്ല ചെയ്യും. ചില എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് മുട്ടയിട്ടു, മുട്ടയിട്ടിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ കാറ്റർപില്ലറിന്റെ പുറത്തുനിന്നും കുറച്ച് തൊലിയും മാംസവും കൂടെ ഇങ്ങനെ ചുരണ്ടിയെടുക്കണം ജീവനോട്. അതിന് കൊല്ലത്തില്ല, കൊല്ലാതിരിക്കാൻ വേണ്ടി ഇതെന്തോ ചെറിയ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന അവിടെ ചാകാതി. എന്നിട്ട് എടുത്തോണ്ട് പോകും, എടുത്തോണ്ട് പോയി തിന്നു. ഇത് ഇങ്ങനെ വേദന സഹിച്ച് സഹിച്ച് സഹിച്ച് സഹിച്ച് ഇല തിന്നുകൊണ്ടേ ഇരിക്കും. കുറേശ്ശെ ചുരണ്ടി മാറ്റിക്കൊണ്ട് ഇരിക്കും. അവസാനം ഇത് മൊത്തം ചുരണ്ടി ചേരുമ്പോൾ എന്ത് ചെയ്യും? ഇത് പടഞ്ഞു പടഞ്ഞു പടഞ്ഞു മരിക്കും. ഇനി അകത്ത് മുട്ടയിട്ട് പുറത്ത് പുഴു വന്നാലും ശരി, അതും ഇങ്ങനെ. പിന്നെ ആ പുറത്ത് പുഴു വരുന്നു, പിന്നെ അത് എന്ത് ചെയ്യുന്നു, അതിന്റെ കൂടെ സ്പിൻ ചെയ്ത് ഉണ്ടാക്കുന്നു. വലനീര് പുഴുണ്ടാകുന്നു, അതിയിരിക്കുന്നു. അപ്പോ ഈ പുഴു, അപ്പോൾ ഏകദേശം ഈ പുഴുവിന്റെ ഏകദേശം ഒരു പകുതി ജീവനാകും. അപ്പോൾ ഈ പുഴു വിചാരിക്കും ഇതൊക്കെ തൻ്റെ കുട്ടിയാണ്, തൻ്റെ വയറ്റിൽ നിന്ന് തന്നെ വന്നത്. അപ്പോൾ ഇത് പകുതി ജീവനോടുകൂടി ഇതിനെ സംരക്ഷിക്കും, പിന്നെ അത് അവിടെ കിടന്ന് ചാകും. ചില വേടാളന്മാരങ്ങനെയല്ല, ഈ ചില ചെറിയ പ്രാണികളൊക്കെ കാണാം, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ. അത് ജീവനോടെങ്ങനെ നടക്കുമ്പോൾ ഇവൻ പുറത്തു പോയി എന്ത് ചെയ്യും, കുറേ സേന കടിച്ചു തിന്നും. കുറച്ച് കടിച്ചതെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ പാട്ടിന് പോകും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അന്വേഷിച്ചു വരും, ബാക്കി തന്നെ സൗകര്യം ഉണ്ടെങ്കിൽ ആ ഹോളിലൊരു മുട്ടയും. അപ്പോൾ ഈ ജീവികളുടെ എല്ലാം ജീവിതം എന്ന് പറയുന്നത് എന്താണ്? നരകമാണ്. എന്തുകൊണ്ട്? അവൻ കൊല്ലാതെ കൊല്ലുകയാണ്. അത് മാത്രമല്ല, ചിലത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എടുത്തോണ്ട് പോകും, എടുത്തോണ്ട് പോയി എന്റെ കൂട്ടിക്കൊട്ടു വയ്ക്കും, കൊല്ലത്തില്ല. അതവിടെ ജീവനോടുകൂടി ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ജീവനോടുകൂടി തന്നെ ഇരിക്കും. അപ്പോ ഇതിന്റെ അകത്ത് ഇതായി മുട്ടയിടും, മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കൾ എന്ത് ചെയ്യും, ഇതിനൊരറ്റത്തുനിന്ന് തിന്നും. ആ തിന്നുമ്പോൾ ഇത് പുറത്തേക്ക് ഇതിനറിയാം, ഇതിന്റെ ഹാർട്ടൊന്നും കയറി തിന്നത്തില്ല. ഹാർട്ട് തിന്നാൽ ചെയ്യും ചത്തു. ഇതിനെപ്പോഴും നല്ല ഫ്രഷ് ഇറച്ചി വേണ്ട, പഴയ സാധനം ഇത് തിന്നത്തില്ല ഇതിന്റെ കുട്ടികൾ. അതുകൊണ്ട് എപ്പോഴും ആ തിന്നുന്നത് സൈഡ് നോക്കി തിന്നത്തോളൂ, ഒന്നീ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഒരറ്റത്തുനിന്ന്. ആ പ്രധാന സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും, അകത്ത് സൂക്ഷിച്ചു വെക്കും, ഇത് ചാകാതിരിക്കാം. ചത്തു കഴിഞ്ഞാൽ അവനറിയാം, ചീഞ്ഞു പോകും. ചീഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് വരും, പിന്നെ തിന്നാൻ പറ്റില്ല, അവന് ഫ്രഷ് സാധനം വേണം. അപ്പൊ ഈ ചെറിയ പ്രാണി അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോ ഡാർവിൻ മനസ്സിലായി, ഇതെന്ത് നീതിയാണ്, ഇതെന്ത് നീതിയാണോ. അവരുടെ മതത്തിൽ, ക്രിസ്തു മതത്തിലാണെങ്കിൽ കർമ്മ തിയറി ഒന്നും അംഗീകരിക്കുന്നില്ല. കർമ്മഫലം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ചില അവർ പറയുന്നത് ഇതിനൊന്നും ആത്മാവില്ല, കർണാമയനായ ഒരു ദൈവമുണ്ടെങ്കിൽ ഈ ചെറു പ്രാണികളെ ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കണം, വേദനിപ്പിക്കണം. ഈശ്വരന് കരുണയുണ്ടെങ്കിൽ ഇത് നടക്കും. പ്രകൃതിയിൽ ഓരോ ജീവിയും അതിന്റെ അതിജീവനത്തിന് വേണ്ടി അത് കണ്ടുപിടിച്ചിരിക്കുന്ന വിദ്യകളാണ്, പ്രകൃതി നിയമമാണ്. പ്രകൃതി നിയമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ എന്തുണ്ട്, അനേകം ബാക്ടീരിയകളും അതും ഇതും ഒക്കെ ഇരുന്ന് അതിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചത്തുപോകും. നമ്മളവിടെ ഇവിടെയും വേദന എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അതൊരു പ്രകൃതിയുടെ നിയമമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രകൃതി ബ്ലൈൻഡാണെന്ന് പറയും, അന്ധമാണ്. അതിങ്ങനെ ഓരോന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള പ്രശ്നം തീർന്നു. പക്ഷെ ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു ഈശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡാർവിൻ ഒരുപാട് ചിന്താകുഴപ്പത്തിലാക്കി. നിങ്ങളാരും ചിന്താകുഴപ്പത്തിലാവണ്ട, ഡാർവിൻ്റെ കാര്യം ഞാൻ പറയും. മനസ്സിലായി? ഞാൻ നിങ്ങളെ നിരീശ്വരവാദി ആക്കിയെന്ന് പറയുന്നു, ഡാർവിന് പറ്റിയ കാര്യം പറയുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ കർമ്മഫലമുണ്ട്, ആ പ്രാണി എന്തുകൊണ്ട് അങ്ങനെ ഈ പൂർവ്വകർമ്മ ജന്മത്തിന്റെ കർമ്മഫലം ഈ ജന്മത്തിൽ പുഴുവായി എനിക്ക് എത്രയും അനുഭവിക്കുന്നു. അല്ലേ, ഡാർവിനത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അങ്ങനെ ഡാർവിൻ എന്ത് ചെയ്തു, ഈശ്വരൻ നിഷേധിയായി മാറി. കാരണം ഒരു കരുണാമയനായ ഒരു ഈശ്വരൻ ഒരിക്കലും ഇത് ചെയ്യാൻ ഈ പ്രാണികളോട് ഇങ്ങനെ ക്രൂരത കാണിക്കാൻ പാടില്ല. ആ ഒരു പ്രശ്നം ഇവിടെ പരിഹരിച്ചത് നമ്മുടെ പൂർവീന്മാരെന്താണ്, അവർ ബുദ്ധിയുള്ളവരാണ്, അവർക്കറിയാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവരെന്ത് പറഞ്ഞു, എന്ത് കഷ്ടപ്പാട്, എവിടെ അത് കാറ്റർപില്ലറായാലും മറ്റെന്തായാലും എന്തായാലും ശരി, കഷ്ടപ്പാട് അനുഭവിക്കുന്നെങ്കിൽ എന്തായിരിക്കും, അതിന്റെ കർമ്മഫലം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് തൃതീയ സ്ഥാനമാണ്. പുണ്യം കൂടി കഴിഞ്ഞാൽ അങ്ങ് സ്വർഗത്തിലേക്ക് പോകും. പുണ്യഭാവങ്ങൾ മിശ്രമായിരുന്ന മനുഷ്യനായിരിക്കും. പാപം കൂടി കഴിഞ്ഞാൽ ഈ പറയുന്ന പുഴുവൊക്കെ വിചാരിച്ചിട്ട് അതിന് പിന്നെ കഷ്ടപ്പാട് അനുഭവിക്കാനേ പറ്റും. എന്തായാലും കഷ്ടപ്പാട് പലതരത്തിൽ അനുഭവിക്കും. ഇപ്പൊ ഈ പോകുന്ന കടന്തലുണ്ടല്ലോ, അടുത്ത ജന്മത്തിൽ അവൻ ആരാകും? പുഴുവാണ്. അവനും വച്ചിട്ടുണ്ട്, ഈ ജന്മത്തിൽ അവൻ കഷ്ടപ്പെടുത്തിട്ടേ, അടുത്ത ജന്മത്തിൽ അവൻ പുഴുവാകുമ്പോ ഈ പുഴു എന്താവും? കടന്തലാകും, പകരത്തിന് പകരം. ഇതാണ് നമ്മുടെ സിദ്ധാന്തം. പക്ഷെ ഇതെന്നുണ്ട് ആർന്നും അറിയത്തില്ലേ. ആരും നോക്കിയപ്പം ഇത് ഒരു നീതിയില്ല അല്ലേ. ഇവിടെ എങ്ങനെയാണോ കർമ്മ ഫലമായ ജന്മം ഉണ്ടാകുമ്പോൾ നീതി നിഷേധിക്കുന്നത്, അവിടെ കർമ്മമൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യുന്നു? നീതിയെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കർമാതിയറി കൊണ്ടുവന്നു, കർമ്മം കൊണ്ടെല്ലാം ഇവിടെ പരിഹരിക്കുന്നു. കർമ്മമാണ് നീ നല്ല പ്രവൃത്തി ചെയ്താൽ എന്തോരും അത് പഴയൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ അങ്ങനെയാണ് താനും അന്നത്തെ അന്ന് അവരാഗ്രഹിച്ചിരുന്ന ഒരു വ്യവസ്ഥ, അല്ലെങ്കിൽ കുറെയെങ്കിലും നടന്നിരുന്ന ഒരു വ്യവസ്ഥയിൽ അതാണ്. ഒരാൾക്ക് ജീവിതത്തെ സുഖം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? അയാള് ബ്രാഹ്മണനായി ജനിക്കും, അല്ലെങ്കിൽ ഉയർന്ന ഒരു ജാതിയിൽ ജനിക്കും, അല്ല ഒരു രക്ഷയും. താഴോട്ട് വന്നു കഴിഞ്ഞോ അവന് സ്ത്രീക്കും അങ്ങനെയാണ്, ഇതൊക്കെ അനുഭവിച്ചേ പറ്റും. അവനാരെയും പരാതി പറയാൻ പറ്റില്ല. അപ്പോ ഇന്നുള്ള എന്താണ് ഇന്നത്തെ മനുവാദികൾ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെന്താ അങ്ങനെ കർമ്മങ്ങളായിക്കൊള്ളട്ടെ, എന്നാ ഒരുത്തം നല്ല പ്രവൃത്തി ചെയ്താൽ അവന് നല്ല ജന്മം കിട്ടുമല്ലോ, അല്ലെങ്കിൽ നല്ല ഫലം കിട്ടുമല്ലോ, അത് ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. നമ്മൾ വിചാരിക്കും അത് ശരിയാണ്, ഇതൊക്കെ മനുവാദമാണ്, മനു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടത് നമ്മുടെ ജാതിക്കനുസരിച്ച് കർമ്മമേ ചെയ്യാൻ പറ്റും, നല്ല കർമ്മം ഒന്നും കയറി ചെയ്യാൻ പറ്റില്ല. അതാണ് വ്യവസ്ഥയുടെ പ്രത്യേകത. അപ്പോ ശൂദ്രന്റെ പണി എന്താണ്? സേവ. അവനത് മാത്രമേ ചെയ്യാൻ പറ്റും, അല്ല അവന് കയറി ബ്രാഹ്മണന്റെ കർമ്മമായ വിദ്യാഭ്യാസം, നല്ല കർമ്മങ്ങൾ, കാശ് കിട്ടുന്ന കർമ്മങ്ങൾ, പൂജ, ഇതൊന്നും അവന് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അപ്പൊ നല്ല കർമ്മം ചെയ്ത് രക്ഷപ്പെടാനും പറ്റത്തില്ല അന്നത്തെ ആ വ്യവസ്ഥ അനുസരിച്ച്. അതാണ് ആ വ്യവസ്ഥ. അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടെന്നുള്ളത് ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്, ആൾക്കാരെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മനുവാദികൾ പറയുന്നത്. അതൊന്നും ശരിയല്ല. നല്ല കർമ്മം ചെയ്താൽ എന്തോരം അങ്ങനെ നല്ല നല്ല പുണ്യമുണ്ടാകും, ഇപ്പൊ തന്നെ സൂചിക്കാം, ഭാവിനെ സൂചിക്കാം. ഇതിനി സ്ത്രീയുടെ കാര്യം പറയണമെങ്കിൽ, സ്ത്രീകൾ മിക്കവാറും എല്ലാ ജാതികളും ഒരുപോലെയാണ്. അവർക്ക് ഉയർന്ന ജാതിയിൽ വന്നാൽ കുറച്ചൊരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളതല്ലാതെ ഒരു പ്രൊട്ടക്ഷനൊന്നും പറയാനില്ല. ഏത് ജാതിയിലായാലും ശരി, സ്ത്രീ എന്താണ് നിഷിദ്ധമായൊരു വസ്തു തന്നെ. പിന്നെ സ്ത്രീ പൂജിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ നിയമങ്ങളെല്ലാം കർശനമായി പാലിക്കണം. സ്ത്രീക്ക് വിദ്യാഭ്യാസം ഉണ്ട്, മനുഷ്യന്റെ ആഹാരം കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായി വേണ്ട വിദ്യാഭ്യാസം. അത് സ്ത്രീക്ക് നിഷേധിച്ചിരിക്കുകയാണ്. സ്ത്രീക്ക് നിഷേധിച്ചിരിക്കണം. അപ്പൊ സ്ത്രീ ഏത് ജാതി പിറന്നാലും ശരി, അവള് പാപം കൊണ്ട് ജനിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞ് ശരിയായ അർത്ഥത്തിൽ തന്നെയാണ്. മനുവാദികളെന്ന് വ്യാഖ്യാനിച്ച് വരെ പലതുമാണ്, അതൊക്കെ കള്ളത്തരമാണ്. അപ്പൊ ഇതെല്ലാം അടിസ്ഥാനപരമായി നീതി നിഷേധങ്ങളാണ് ഇതിനുള്ളത്. പിന്നെ ഒരു ജാതി എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ ഒരു ജാതിയിൽപ്പെട്ട എല്ലാവരും മോശക്കാരാണോ? അങ്ങനെയല്ല. അത് ജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു ആശയമാണ്. ആ പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ പിൻപറ്റുമ്പോഴാണ് അതിൽ ഈ സ്വാർത്ഥതയും മറ്റുള്ളവരെ ചൂഷണം ചെയ്യണമെന്നും മറ്റുള്ളവന്റെ കാശ് എങ്ങനെയും തട്ടിയെടുക്കണമെന്നും അത് ഇനിയിപ്പോ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ഏത് ജാതിയിലേക്ക് വന്നാലും ഇത് കുറേക്ക് അവിടെയും ചെല്ലും, കുറേ കയറും, പൂർണ്ണമായും വരത്തില്ലെങ്കിൽ. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെയും ഒന്ന് കുറച്ച് കാശ് സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം എന്തായാലും കുറച്ചൊക്കെ ഉണ്ടാവും, പഴയതിൻ്റെ അത്ര ഇല്ലെന്നേ ഉള്ളൂ. അത് ഈ പൗരോഹിത്യത്തിൻ്റെ ഒരു ദൂഷ്യമാണ്. കുറേ കയറി വരും അത്. പക്ഷേ ശരി, പൈസ വേണമെങ്കിൽ ഉണ്ടായിക്കോട്ട്, കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് സാമൂഹ്യ അനീതികളെ കൂടെ കുത്തി തിരുകുന്നതാണ് പ്രശ്നം. അത് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നാലും ഇതെല്ലാം ഈ കർമ്മഫലവുമായി ബന്ധപ്പെട്ടതാണ്, ജന്മവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത്. അത് അപ്പോ മനുഷ്യജന്മം ഇപ്പോൾ പറയുന്ന സൂക്ഷ്മാംഗങ്ങളെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സൂക്ഷ്മ അംഗങ്ങളുള്ള ഒരു മനുഷ്യജന്മം എന്തുകൊണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ കർമ്മം എന്ന് പറയേണ്ടി വരും. അപ്പൊ കർമ്മം എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാം പറയേണ്ടി വരും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വിട്ടിട്ട് കർമ്മത്തെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ പറ്റും. അത് മൊത്തം ഈ പ്രാണികളുടെ മനുഷ്യന്റെ എല്ലാത്തിൻ്റെയും ജീവിത വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ കർമ്മസിദ്ധാന്തം. അതുകൊണ്ടാണ് അതുകൂടെ പറഞ്ഞത്. അപ്പൊ ഈശ്വരന്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ശരി, നല്ല കാര്യം ഈശ്വരൻ സൃഷ്ടിച്ച തന്നെ. പക്ഷെ അതിൻ്റെ അകത്ത് കർമ്മനിയമങ്ങളൂടെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഇങ്ങനെയുള്ള ദുഷിച്ച വ്യവസ്ഥിതികളൊക്കെ അതിലൂടെ സമർത്ഥിക്കാനും പറ്റും. ജാതി വ്യവസ്ഥ പോലെയുള്ള കാര്യങ്ങളെല്ലാം അതിനൂടെ അതിൽ ചേർത്ത് വയ്ക്കാൻ പറ്റും. ഇനി അത്തരം വ്യവസ്ഥകളൊക്കെ ഒഴിവാക്കിയിട്ട് മനസ്സിലായോ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒഴിവാക്കിയിട്ട് കർമ്മ വ്യവസ്ഥയെ കുറിച്ച് പറയണമെങ്കിൽ അത് ദോഷമില്ലെന്ന് പറയാം. പക്ഷെ ഇതിൽ പ്രയാസമാണ്. കാരണം ഇത് നിന്നത് ഇവിടെ ജാതി വ്യവസ്ഥയെ കൂടി ചേർന്നാണ് ഈ കർമ്മ വ്യവസ്ഥ നിന്നത്. അല്ലെങ്കിൽ പിന്നെ ഇന്ന് പറയുന്ന പോലെ പറയേണ്ടത് എന്താണ്? അത് ജാതി മതമൊന്നുമല്ല, നല്ല പ്രവൃത്തി ചെയ്ത അവന് നല്ല ഫലമുണ്ടാകും. പക്ഷെ നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് എല്ലാവർക്കും തുല്യമായ അവസരം വേണം, അതുകൊണ്ട് വേണം. അപ്പൊ നല്ല പ്രവൃത്തി ചെയ്യുന്ന അവസരം നിഷേധിച്ചിട്ട് പിന്നെ നല്ല പ്രവൃത്തി ചെയ്ത സുഖം കിട്ടുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കർമ്മ സിദ്ധാന്തത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണ്ടി വരും? പൂർണ്ണമായും ഈ വ്യവസ്ഥയെ, മനുവാദത്തെ, ഇതൊക്കെ മനു പുരാണങ്ങളൊക്കെ പറഞ്ഞ പൂർണ്ണമായും നിഷേധിക്കേണ്ടി വരും. അപ്പോ അവിടെ മനുഷ്യന് മാത്രമല്ല എല്ലാ പ്രാണികൾക്കും എന്താണ് ഇവിടെ ജീവിക്കാനുള്ള തുല്യമായ അവകാശമുണ്ടെന്നൊക്കെ അംഗീകരിക്കേണ്ടി വരും. അതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്. അതാണ് മനുഷ്യന് മാത്രമല്ല എല്ലാ പ്രാണികൾക്കും ഇതെല്ലാം കൂടെ ചേർന്ന് ജീവിതം മുമ്പോട്ട് പോകത്തുള്ളൂ. അതാണ് ഒരു വീട് ഉറുമ്പിനും മരത്തിലും. ഉറുമ്പിനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. അത് ചാർന്നതോടൊപ്പം നമ്മളും ചത്തും, നമുക്കും വംശനാശം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളോടൊപ്പം ഉള്ള എല്ലാ ജീവികളെയും സംരക്ഷിച്ചുകൊണ്ടേ നമുക്ക് എന്ത് പറ്റൂ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ഗുരു പറയുന്നത്. അപ്പോ ഈ വരുന്ന ഈ മനുവാദത്തെ നമ്മൾ ശക്തമായി തന്നെ എതിർക്കേണ്ടി വരും. യാതൊരു വിട്ടുവീഴ്ച അതിനോട് കാണിക്കാൻ പാടില്ല, പറ്റും. പക്ഷെ അത് നമുക്ക് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ മൂന്നാല് പേരുടെ മുമ്പേ ഇരുന്ന് എനിക്ക് പറയാൻ പറ്റും. പുറത്തിറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? തല്ല് കിട്ടും. ഞാനിപ്പോ ഇത് തന്നെ റെക്കോർഡ് ചെയ്ത് വിടുകയാണ്. ഇത് മതി, പുറത്ത് പറയണ്ട. ഇതിപ്പോ തന്നെ ഇന്റർനെറ്റിൽ ഓടാവും. ഇത് കേട്ടാൽ തന്നെ ആൾക്കാർക്ക് എന്തുവരും? ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാവും. എന്നെ എവിടെയെങ്കിലും ഇട്ട് തല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലായി പോകണം അത് മനുവാദികളാണ് ഇത് ചെയ്യുന്നത്. ഞാൻ അവർക്കെതിരായിട്ട് ഇതൊക്കെ പറയും. അവർക്ക് അങ്ങനെ തോന്നുന്നു, ഞാൻ അവർക്കെതിരല്ല. ഞാൻ പറയുന്നതിന്റെ ഒരു യാഥാർത്ഥ്യം അതാണ് പറയുന്നത്. പക്ഷെ അത് അംഗീകരിക്കാൻ ഇന്നും ഇത്തരം ആൾക്കാർ തയ്യാറായിട്ടില്ല. അതാണ് പ്രശ്നം.